അപ്പൊ അവിടെ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന് ദൃക്ക് ദൃശ്യം, ഒന്നാമത്തെ പദ്ധതി പറഞ്ഞ എന്താണ്? പേരായിരം പ്രതിഭ. ഒന്നുകൂടെ വന്നു പ്രതിഭ. അപ്പൊ ദൃക്ക് പ്രതിഭ ദൃശ്യം, ഇത് മൂന്നിനെ കൂടി ചേർത്താണ് പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത്. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ദൃക്ക്, മറ്റൊന്ന് പ്രതിഭ, പിന്നെ മറ്റൊന്ന് ദൃശ്യം. രണ്ടിന്റെയും കൂടെ മൊത്തം നോക്കുമ്പോ അങ്ങനെ സാധാരണ നമ്മൾ അറിവെന്ന് പറയുന്ന ഈ പ്രതിഭയാണ്. എന്നാൽ ഇവിടെ ഗുരു പറയുന്ന എന്താണ്? അതിന്റെ പിന്നിലൊരു ദൃക്കുണ്ട്, നിത്യമായ അറിവ്. ദൃക്ക് പ്രത്യേകാത്മാവ്, കൂടസ്ഥൻ, ബ്രഹ്മം, ഇങ്ങനെയെല്ലാം പറയുന്ന ഏതിനാണ്? ഈ ദൃക്കിനെയാണ്. അപ്പൊ ആ ദൃക്കിനും പ്രപഞ്ചം, ഈ കാണുന്ന പ്രപഞ്ചം, അതിന്റെ രണ്ടിനും ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് ആര്? പ്രതിഭ. പ്രതിഭയുടെ വിഷയമാണെന്ത്? ദൃശ്യം. പ്രതിഭയുടെ ആശ്രയമാണെന്ത്? ദൃക്. ഈ വിഷയജ്ഞാനം, വിഷയജ്ഞാനമാണ് പ്രതിഭ. അപ്പൊ വിഷയജ്ഞാനം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ ജ്ഞാനത്തിന്റെ വിഷയമാണ് ബാക്കിയല്ല, നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം അത് അറിവിന് വിഷയമാണ്. അപ്പൊ അവിടെ ആ അറിവിന്റെ വിഷയമായിരിക്കുന്നത് കൊണ്ട് തന്നെ അറിവ് വേറെ, വിഷയം വേറെ. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അറിവ് വേറെയാണ്, വിഷയം വേറെയാണ്. ഇത് അദ്വൈതത്തിലെ പ്രക്രിയ, വിചാര രീതി എന്ന് പറയും. പലതരത്തിൽ പറയും, ഗുരു ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു ഒരു രീതിയിൽ. ഇനി ഈ പ്രതിഭയും ദൃക്കും അതുകൊണ്ട് നോക്കണം. കാരണം പ്രതിഭയുടെ ആശ്രയമാണെന്ത്? ദൃക്ക്. അപ്പൊ ഈ പ്രതിഭയും ദൃക്കും തമ്മിൽ എന്താണ് ബന്ധം? നേരത്തെ പറഞ്ഞു, പ്രതിഭയിൽ നിന്നും, പ്രതിഭയുടെ വിഷയമാണ് പ്രപഞ്ചം. അതുകൊണ്ട് പ്രതിഭയും ആണ് പ്രപഞ്ചം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പലതും പറഞ്ഞു. പ്രതിഭയുടെ വിഷയം ദൃക്കം എന്ന് പറയുന്നത് നിത്യമായ അറിവ്. വസ്തുജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന അറിവല്ല വസ്തുജ്ഞാനം. വസ്തുജ്ഞാനത്തിൽ നിന്ന് അറിവുണ്ടാകുന്നതല്ല. വസ്തുജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുവിനെ വിഷയമാക്കുന്ന ജ്ഞാനം. അതിനാണ് വൃത്തിജ്ഞാനം എന്ന് പറയും, പ്രതിഭ എന്ന് പറയും, സാധാരണ രീതിയിൽ നമ്മൾ അറിവെന്ന് പറയും, ബോധമെന്ന് പറയും, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയുന്നു. സാധാരണ നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ബോധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തിജ്ഞാനത്തെയാ പറയുന്നു. അതിന്റെയും പിന്നിൽ ഒരു ദൃക്കുണ്ടെന്നുള്ളത് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതിനറിയുന്നവരെ അതിനെ ആത്മാവെന്ന് പറയും. പക്ഷെ സാധാരണ മനുഷ്യർക്ക് അറിയില്ല. അവര് നമ്മളിപ്പോ അറിവാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ ധരിക്കുന്ന എന്താണ്? ഈ വിഷയജ്ഞാനമാണ് ആത്മാവ് എന്ന് ധരിക്കും. അതല്ല ഇവിടെ പറയുന്ന എന്താണ്? വിഷയജ്ഞാനത്തിന്റെ പിന്നിൽ ഒരു എതിർക്കുണ്ട് എന്നാണ്, ആത്മാവുണ്ട് എന്നാണ്. അടുത്ത് വരുന്നിടത്ത് തന്നെ കൂടുതൽ വിശദീകരിക്കും. ചേർന്നിരിക്കാന്ന് പറഞ്ഞാ എന്താ അർത്ഥം? ചേർന്നിരിക്കാന്ന് പറഞ്ഞാ എന്താ അർത്ഥം? എന്തിനാ എന്തിൽ നിന്ന് വേറെ ആക്കാൻ പറ്റില്ല എന്ന്? ഏതറിവിനെ? കഴിഞ്ഞ ദിവസം മുഴുവൻ പറഞ്ഞോണ്ടിരുന്ന എന്തോ വിഷയം പ്രപഞ്ചത്തിൽപ്പെടുകയല്ല, വിഷയമാണ് പ്രപഞ്ചം. വിഷയം പ്രപഞ്ചത്തിൽപ്പെടുകയല്ല, വിഷയമാണെന്ത് പ്രപഞ്ചം. ആയിരമാം ആദ്യം എന്താ പറഞ്ഞത്? രണ്ടിന്റെ നടുക്കെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പറഞ്ഞത് എന്താണ്? പ്രതിഭയുടെ വിഷയമാണ് പ്രപഞ്ചം, വിഷയം പ്രപഞ്ചം, അതാണ് പറഞ്ഞത്. അപ്പൊ വിഷയം പ്രപഞ്ചം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അറിവിന്റെ വിഷയമാണ് പ്രപഞ്ചം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എന്താവും, എന്താവും എന്ന് പറഞ്ഞു. അത് പിന്നെ അത് രണ്ടും ഒന്നാണോ എന്ന് ചോദിക്കുന്ന അർത്ഥമുണ്ടോ? ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? പ്രതിഭയുടെ വിഷയത്തെയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞത്. അതിനെയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞത്. ഇന്നലെ ഈ രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ, അതിനെ കുറിച്ച്, അറിവിനെ കുറിച്ചും അതിന്റെ വിഷയത്തെ കുറിച്ചും. ഇനി പറയാൻ പോകേണ്ട കാര്യങ്ങളെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച്. പേരായിരം പ്രതിഭയായിരം എന്ന് പറഞ്ഞു. ആ പ്രതിഭയാണ് അറിവെന്ന് പറഞ്ഞു. അവനെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത്? ആ പ്രതിഭയുടെ അല്ലെങ്കിൽ അറിവിന്റെ വിഷയമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പൊ ആ അറിവെന്ന് പറയുന്നത് മധ്യത്തിൽ വരും. ഏതിന്റെ? ദൃക്കിന്റെയും പ്രപഞ്ചത്തിന്റെയും മധ്യത്തിൽ വരും. അപ്പോ ദൃക്കെന്ന് പറയുന്നത് എന്താണ്? ആ പ്രതിഭയുടെ ആശ്രയമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രതിഭയുടെ വിഷയമാണ്. ഇത്രയും കാര്യങ്ങളും മറ എന്താണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കണം ആദ്യം. അപ്പൊ ഇത്രയും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. പ്രതിഭയുടെ വിഷയമാണെന്ത്? പ്രതിഭയുടെ ആശ്രയമാണെന്ത്? ദൃക്കിനും പ്രപഞ്ചത്തിനും മധ്യേ വരുന്നതാണ് അറിവ്, പ്രാപഞ്ചിക ബോധം. നമ്മൾ സാധാരണ അറിവെന്ന് പറയും. ഇവിടെ ആത്മീയവാദികൾ പറയുന്നു, ആധ്യാത്മികമായി ചിന്തിക്കുന്നവർ പറയുന്നതാണ് ഈ അറിവ്, നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അറിവ്, ഈ അറിവിന്റെ പിന്നിൽ ഒരു ദൃക്കുണ്ടെന്ന് പറയും. അപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ദൃക്കിന്റെ സൃഷ്ടിയാണ് എന്നാണ്. പ്രപഞ്ചം ദൃക്കിന്റെ സൃഷ്ടിയാണ്, ദൃക്കിന് തന്നെ ആത്മാവെന്ന് പറയും. ദൃക്കിന്റെ ആത്മാവ് അത് അതിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം. അപ്പോ ചോദിക്കും ഈശ്വരന്റെ സൃഷ്ടിയല്ലേ പ്രപഞ്ചം എന്ന് ചോദിക്കും. അതിന് അദ്വൈതി പറയുന്നത് ഈശ്വരൻ തന്നെയാണ് ദൃക്കായിരിക്കുന്നത്, ഒരു വ്യത്യാസം. നമ്മുടെ ഉള്ളിലിരിക്കുമ്പം അതിനെ നമ്മൾ എന്ത് പറയും? ദൃക്കെന്ന് പറയും. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അതിനെ എന്ത് പറയും? ഈശ്വരൻ എന്ന് പറയും. ഇതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. ഇപ്പം മറ്റ് മതങ്ങളിൽ, സെമറ്റിക് മതങ്ങളിലൊന്നും ഇതൊരിക്കലും അംഗീകരിക്കില്ല. എന്നുവെച്ചാൽ ക്രിസ്തു മതം, ഇസ്ലാം മതം, യഹൂദമതം, ഇവരാരും ഇതൊരു ആണ് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അവര് പറയുന്നത് എന്താണ്? ആ നമ്മുടെ ഉള്ളിലൊരു, ഈ പറയുന്ന പോലെ ഒന്നും പറയത്തില്ല. അവര് പറയും നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, നഫസ് റൂഹ് എന്നൊക്കെ പറയും. ബൈബിളിൽ അതിനെ പറയുന്ന റൂഹ് നഫസ് എന്നൊക്കെ, ഇതാണ് ഖുർആനിലും പറയുന്നത്. അങ്ങനെ ഒന്നുണ്ട്, വലിയ റോളൊന്നുമില്ല. അതാണ് ഇവിടെ പോകുന്നത്, പരലോകത്തേക്ക് പോകും മരിച്ചു കഴിഞ്ഞു. ഈശ്വരനും ആ ഉള്ളിലിരിക്കുന്ന റൂഹും ഒന്നാണെന്ന് പറഞ്ഞാൽ അവർ കൊന്നുകളാം. കാരണം അത് അവരുടെ മതത്തിന് ഏറ്റവും വിരുദ്ധമായ കാര്യം. ഈശ്വരൻ വേറെയാണ്, റൂഹ് വേറെയാണ്, അല്ലെങ്കിൽ നഫസ് അത് വേറെയാണ്. അവിടെ ഒരിക്കലും ഈ പറയുന്ന അദ്വൈതി പറയുന്ന ആശയത്തോട് ഒരിക്കലും യോജിക്കില്ല. ഇനി അവർ മാത്രമല്ല യോജിക്കാത്തത്, ഇവിടുത്തെ വിശിഷ്ട അദ്വൈതികള്, ദ്വൈതികള്, ഇവരാരും തന്നെ ഇത് യോജിക്കത്തില്ല. ന്യായ നൈയായികന്മാര്, വൈശേഷികന്മാർ, ഇങ്ങനെ ഒരുപാട് പേർ അത് യോജിക്കാത്തവരാണ്. അവരാരും യോജിക്കത്തില്ല. ഇവിടെ പറയുന്നത് ദൃക്ക് തന്നെയാണ് ഈശ്വരനായിരുന്നു സൃഷ്ടിക്കുന്നത് എന്ന് പറയും. അപ്പോ ഈ അറിവ് അല്ലെങ്കിൽ പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ദൃക്കിന്റെ തന്നെ സൃഷ്ടിയാണ്. പ്രതിഭ എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ പോലെ തന്നെ, എന്നുവെച്ചാൽ മറ്റു വിഷയങ്ങളെ പോലെ തന്നെ എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ പ്രതിഭ എന്ന് പറയുന്നത് ദൃക്കിന്റെ സൃഷ്ടിയാണ്. അത് സൃഷ്ടിക്കാൻ ഒരാൾ വേണ്ടേ? അതും ദൃക്കിന്റെ സൃഷ്ടിയാണ്. അല്ല, ഈശ്വരന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാലോ കുഴപ്പമില്ല. എന്തുകൊണ്ട് ഈശ്വരനാണ് ദൃക്കായിട്ടുള്ളിയിരിക്കുന്നത്? അപ്പൊ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടിയെ സംബന്ധിച്ച് ദൃക്കിന്റെ സൃഷ്ടിയാണ് ഈശ്വരന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ല? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതുകൊണ്ടാണ് ഈശ്വരനാണ് ഉള്ളിൽ ദൃക്കായിരിക്കുന്നത്. അങ്ങനെ ആ ഈശ്വരൻ സത്താരൂപത്തിലെല്ലായിടത്തും ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൃക്കായിരിക്കുന്നു എന്ന് പറഞ്ഞാലും, സത്താരൂപത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാലും, ജ്ഞാനരൂപത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ജ്ഞാനരൂപത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ദൃക്ക്, പ്രതിഭ, വിഷയം, അങ്ങനെ മൂന്നാക്കി പിരിച്ചു പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലാക്കുന്ന തലതിരിഞ്ഞു പോയി. ഈശ്വരൻ തന്നെ ദൃക്കായിരിക്കുന്നു, ആ ദൃക്കും അറിവാണ്. ആ ദൃക്ക് അറിവാണ്. എന്നാൽ നമ്മൾ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് ഗുരു പറയും വൃത്തിസ്ഥമാം അറിവെന്ന് പറയും. ഇനി പറയും ഈ പ്രതിഭയാണ് പറയുന്നത് എന്ത്? വൃത്തിസ്ഥമാം, വൃത്തിയിലുള്ള അറിവ്. അറിവാണ് ഇപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് ഇത്രയുള്ളൂ. ഇതിന്റെ പിന്നിലെ ഒരു ദൃക്കെന്ന് പറയുന്നത് ഈ വേദാന്തമൊക്കെ ചിന്തിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുള്ളൂ, അവരെ അത് അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് വൃത്തിസ്ഥമാം അറിവ്, വൃത്തിയിലുള്ള അറിവ്. അതുകൊണ്ട് ഈ അറിവിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഒന്ന് ദൃക്കായിരിക്കുന്ന അറിവ്, പിന്നെ മറ്റൊന്ന് വൃത്തിസ്ഥമാം അറിവ്, അല്ലെങ്കിൽ പ്രതിഭ, അല്ലെങ്കിൽ വൃത്തിജ്ഞാനം, മറ്റൊന്ന് അതിന്റെ വിഷയമായിരിക്കുന്ന പ്രപഞ്ചം. ഈ പിരിവ് കൃത്യമായി മനസ്സിലായിരിക്കുന്നു. ഈ അദ്വൈത വിവേകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്, പലയിടത്താണെന്നേ ഉള്ളൂ, പല പദ്ധതികളും. അപ്പൊ ഈ വൃത്തിസ്ഥമായ അറിവിനെ സൃഷ്ടിക്കുന്നവര് ദൃക്ക് തന്നെ സൃഷ്ടിക്കുന്നു. ഇപ്പൊ സാധാരണ ഈ മൊബൈൽ ഉണ്ടാക്കിയ ആള് ഇത് അസംബിൾ ചെയ്ത ആള് അവസാനം ഒരു വ്യക്തി ആണ് ഇത് അവസാനം അസംബിൾ ചെയ്തത്. ഒരുപാട് പേരുണ്ടെങ്കിൽ അവസാനം ഇത് അസംബിൾ ചെയ്യുന്ന ഒരാളായി. അയാള് ആണോ ഈ മൊബൈല്? നമുക്ക് പറയാം അയാളുടെ സൃഷ്ടിയാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ എടുക്കാം അവസാനത്തെ ആൾ, അയാളുടെ സൃഷ്ടിയാണെന്ന് പറയും. പക്ഷെ അയാളാണ് മൊബൈല്. പക്ഷേ എന്താണ് ഈ പറയുന്ന പ്രതിഭ, പ്രതിഭയെ സൃഷ്ടിച്ച ദൃക്ക്, ആ ദൃക്കിൽ നിന്ന് അന്യമല്ല പ്രതിഭ, അറിവ്. ആ ദൃക്കിൽ നിന്ന് അന്യമല്ല പ്രതിഭ. ഇനി ഈ പ്രതിഭയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം, അത് പ്രതിഭയുടെ വിഷയമാണെന്ന് പറഞ്ഞു. അനുഭവിക്കുക എന്ന് വെച്ചാൽ അത് പ്രതിഭയുടെ വിഷയമായതുകൊണ്ടാണ് അനുഭവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിന് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ ആ വസ്തു നമ്മുടെ അറിവിന് വിഷയമാകുന്നു എന്നാണ്. എന്താണ് അതിനോട് ആ വസ്തു അറിവിന് വിഷയമാകുന്നു എന്ന അർത്ഥം. അപ്പൊ ദൃക്ക് സൃഷ്ടിച്ചതാണ് പ്രതിഭ. പക്ഷെ മൊബൈലിനെ സൃഷ്ടിച്ചത് പോലെയല്ല ആ പ്രതിഭ, ദൃക്കിൽ നിന്ന് അന്യമല്ല. എന്തുകൊണ്ട്? ആ ദൃക്കിന്റെ ദൃശ്യമാണ് പ്രതിഭ. ദൃക്കിന്റെ ദൃശ്യമാണ് പ്രതിഭ. തന്റെ സൃഷ്ടി എന്ന് പറയുന്നത് തന്റെ ദൃശ്യമാണ്. അപ്പൊ ആ പ്രതിഭ എന്ന് പറയുന്നത് ദൃക്ക് തന്നെ, ദൃക്കിൽ നിന്ന് അന്യമല്ല. ഇനി ഈ പ്രപഞ്ചത്തെ ആരാ സൃഷ്ടിച്ചത്? ദൃക്ക് തന്നെ. അപ്പൊ പ്രതിഭയോ? പ്രതിഭയുടെ ജോലി എന്താ? പ്രതിഭയ്ക്ക് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റില്ല, കാരണം അതൊരു സൃഷ്ടിയാണ്. പ്രതിഭ എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയാണ്. ആരുടെ സൃഷ്ടി? ദൃക്കിന്റെ. അപ്പോ ദൃക്കിന്റെ സൃഷ്ടിയായതുകൊണ്ട് പ്രതിഭയ്ക്ക് ഈ പ്രപഞ്ചത്തെ അറിയാനേ പറ്റും. അപ്പോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചാര്? പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കുന്നതോടെ പ്രതിഭയ്ക്ക് വിഷയമായിരിക്കുന്ന പ്രപഞ്ചം, അതിനെ സൃഷ്ടിച്ചതും ആര്? ദൃക്. അപ്പോ ദൃക്കിന്റെ പേരെന്നുള്ളതല്ല, ഈശ്വരൻ തന്നെ ദൃക്. ഈശ്വരൻ തന്നെ ദൃക്കായിരിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ദൃക്ക് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്? ഈശ്വരനും ദൃക്കും വേറെയല്ല എന്ന് പറയുന്നതാണ് അദ്വൈതം. ഇതാണ് പറഞ്ഞ് മറ്റുള്ളവർക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. സിമെട്രിക് മതങ്ങൾക്കോ ദ്വൈതികൾക്കോ ഒന്നും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ദൃക്കിന്റെ സൃഷ്ടിയാണ് എന്ത്? ഈ പ്രതിഭ. അതുപോലെ ദൃക്കിന്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം. അപ്പൊ ദൃക്ക് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ എന്താണ്? മൊബൈൽ സൃഷ്ടിച്ചതുപോലെ അല്ല പ്രപഞ്ചം, ദൃക്കിൽ നിന്ന് അന്യമല്ല. ദൃക്കും ദൃക്കിൽ നിന്ന് പ്രതിഭ അന്യമല്ല. ദൃക്കിന്റെ സൃഷ്ടിയായി ദൃക്കിൽ നിന്ന് പ്രതിഭയുടെ വിഷയമായ പ്രപഞ്ചവും അന്യമല്ല. ദൃക്കിന്റെ സൃഷ്ടിയായി പക്ഷേ ദൃക്ക് ഈ പ്രപഞ്ചത്തെ നേരിട്ടല്ല അനുഭവിക്കുന്നത്. ദൃക്കിന് പ്രപഞ്ചത്തെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? പ്രതിഭ എന്ന് പറയുന്ന വേണം. കാരണം പ്രതിഭയുടെ വിഷയമായിട്ടാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിഭയുടെ വിഷയമായിരിക്കുന്നു. അപ്പോ പ്രതിഭയോ ആരുടെ വിഷയമായിരിക്കുന്നു? ദൃക്കിന്. അതുകൊണ്ട് ദൃക്കിനെ പറയും സാക്ഷി എന്ന് പറയും. ദൃക്ക് സാക്ഷി എന്ന് പറയും. എന്തുകൊണ്ട്? അത് പ്രതിഭയ്ക്ക് പ്രതിഭ അതിന്റെ വിഷയമായിരിക്കുന്നു. പ്രപഞ്ചവും ദൃക്ക് അറിയുന്നുണ്ട് പ്രപഞ്ചത്തെയും, പക്ഷെ നേരിട്ടല്ല. അതിന്റെ ഇടയ്ക്കൊന്ന് വേണം എന്ത്? പ്രതിഭ എന്ന് പറയുന്ന വേണം. അതുകൊണ്ട് പ്രതിഭയിലൂടെ അത് പ്രപഞ്ചത്തെ അറിയുന്നതുകൊണ്ട് ദൃക്കിന് പറയുന്ന മറ്റൊരു പേരാണ് സാക്ഷി എന്ന് പറയുന്നത്. അപ്പൊ സാക്ഷിയുടെ വിഷയമായി പ്രതിഭയും പ്രപഞ്ചവും. അപ്പൊ സാക്ഷിയുടെ വിഷയമാണ് എന്ന് പറയുമ്പോ എന്ത് വരുന്നു? അത് പ്രപഞ്ചത്തിന്റെ ഭാഗമാവും. ഏത്? പ്രതിഭ. എന്തുകൊണ്ട്? അതും വിഷയമാണ്. പ്രതിഭയെയും വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിനെ അറിയാനൊരാളുണ്ട് അതിന്റെ പിന്നിൽ. ആര്? ദൃക്ക് സാക്ഷി രൂപത്തിലിരുന്ന് പ്രതിഭയെ അറിയുന്നു. അപ്പോ പ്രതിഭയുടെ വിഷയം ദൃക്കിന്റെ വിഷയമായതുകൊണ്ട് തന്നെ പ്രതിഭയും എന്തായി? ദൃശ്യമായി എന്ന് വെച്ചാ പ്രപഞ്ചമായി. അത് അങ്ങനെയാണ് പ്രതിഭയെയും പ്രപഞ്ചത്തിൽ പെടുത്തുന്നത്. പേരായിരം പ്രതിഭയായിരം അവറ്റിൽ ഒരാളും വിഷയമായിരമാം പ്രപഞ്ചം. ആ പറയുന്നിടത്ത് ഇതെല്ലാം ഉണ്ട്. അവിടെ വിഷയം എന്ന് പറഞ്ഞതിനെ പ്രപഞ്ചത്തിൽ, അവിടെ എന്തിനു വിഷയം എന്ന് പറഞ്ഞു? പ്രതിഭയ്ക്കാണ്. പ്രതിഭയ്ക്ക് വിഷയമായിരിക്കുന്നതിനെ പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പൊ പ്രതിഭ എന്താണെന്ന് അറിയണം. അപ്പോ അതിന്റെ പിന്നിൽ വേറൊന്നുണ്ട്, ദൃക്ക്. പ്രതിഭയല്ല ദൃക്ക്, പ്രതിഭയുടെ പിന്നിൽ ദൃക്കുണ്ട്. അപ്പോ ആ ദൃക്കിന് വിഷയമായി പ്രതിഭ, അത് ദൃക്കിന്റെ തന്നെ സൃഷ്ടിയാണ്. ഇനി പൃഥ്വിയുടെ വിഷയമായി എന്താണ് പ്രപഞ്ചം. അപ്പോ ദൃക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രതിഭയും പ്രതിഭയുടെ വിഷയമായ പ്രപഞ്ചം എല്ലാം എന്താണ്? ദൃക്കിനെ സംബന്ധിച്ച് ഇതെല്ലാം പ്രപഞ്ചത്തിലാണ്, പ്രപഞ്ചഭാഗത്തിലാണ്. ഇനി പ്രതിഭയ്ക്ക് ആശ്രയം എന്താണ്? പ്രതിഭയുടെ വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തിന് ആശ്രയം എന്താണ്? ദൃക്ക് തന്നെ. എന്തുകൊണ്ട്? ദൃക്കാണ് അതിനെ സൃഷ്ടിച്ചത്. വിഷയങ്ങളെ സൃഷ്ടിച്ച ആരാണ്? ദൃക്ക് തന്നെയാണ്. പ്രതിഭയെ സംബന്ധിച്ച് അത് വിഷയമാണ്, വിഷയമേ ആവുന്നുള്ളൂ. പ്രതിഭയല്ല അതിനെ സൃഷ്ടിച്ചത്, പ്രതിഭ അതിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയുന്നത്? വിജ്ഞാനവാദം എന്ന് പറയുന്നത് അദ്വൈതമല്ല. അപ്പൊ ദൃക്കിന്റെ ദൃക്കും പ്രതിഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൃക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, നിത്യമാണ്, സത്യമാണ്, മുക്തമാണ്, അതങ്ങനെ സദാ. അതിനൊരു ശുദ്ധമായൊരു സ്വഭാവമുണ്ട്, നിത്യമായൊരു സ്വഭാവമുണ്ട്, മാറ്റമില്ലാത്ത ഒരു സ്വഭാവമുണ്ട് അതിന്. അതാണ് ദൃക്. അത് ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ അത് തന്നെയാണ്. പരമാർത്ഥത്തിലൊരു വ്യത്യാസം. അങ്ങനെയുള്ള ആ ദൃക്കിന്റെ ദൃശ്യമായി പ്രതിഭയും പ്രതിഭയുടെ വിഷയമായ പ്രപഞ്ചം. അപ്പൊ നേരല്ല ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൃശ്യം ഏതൊക്കെയായി? പ്രതിഭയും പ്രപഞ്ചവും രണ്ടും നേരല്ല. നേരല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന എന്തുകൊണ്ട് നേരല്ല എന്ന് പറഞ്ഞു? അതിൽ നിന്ന് അന്യമല്ലാത്തതുണ്ട്, വേറല്ല. വിശ്വം അറിവാം അറിവിൽ പ്രവാഹം എന്ന് പറയുന്നിടത്ത് വിശ്വം എന്ന് പറയുന്നതുകൊണ്ട് ഇത് രണ്ടിനെയും എടുക്കാം. ഏതിനെ? പ്രതിഭയെ എടുക്കാം, പ്രതിഭയുടെ വിഷയമായ പ്രപഞ്ചത്തെ എടുക്കാം. പ്രതിഭയെടുക്കാം, പ്രപഞ്ചത്തെ എടുക്കാം എന്ന് പറയരുത്. പ്രതിഭയെടുക്കാം, പ്രതിഭയുടെ വിഷയമായ പ്രപഞ്ചത്തെ എടുക്കാം എന്ന് പറയണം. പ്രതിഭയെടുക്കാം, പ്രപഞ്ചത്തെ എടുക്കാം എന്ന് പറഞ്ഞാൽ എന്താ ദോഷം? എന്താ ദോഷം? പ്രതിഭയും പ്രപഞ്ചമാണ്. ദൃക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഭ എന്താണ്? ദൃശ്യമാണ്. ദൃശ്യമായി കഴിഞ്ഞാൽ പ്രപഞ്ചമാണ്. പ്രതിഭ ദൃശ്യമാണ്, അല്ലെങ്കിൽ അതിനെയാണ് വേദാന്ത പരിഭാഷയിലും മറ്റും ഭാസ്യം എന്ന് പറയുന്നത്. ഭാസ്യം, സാക്ഷിഭാസ്യം, ഭാസ്യമാണ്. അതുകൊണ്ട് അദ്വൈതത്തിൽ ചിലയിടത്ത് ഇങ്ങനെ പറയും, എന്താണ് ഇത്? ആത്മാവാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലയിടത്ത് പറയും താനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഈശ്വരനല്ല, എല്ലാം തന്റെ സൃഷ്ടിയാണെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നിടത്ത് എന്താണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തമെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പമുണ്ട്. ഈശ്വരനെല്ലാം താനാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അവിടെ താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃക്കാണ്. ആ ദൃക്കിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചില്ല എന്നാണ് അർത്ഥം. താൻ ശരിക്കും എന്താണ് ഇവിടെ? ദൃക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നളവ് ഉണർന്നവനാ അശേഷം. ഉണർന്നവൻ അവനാണ് ദൃക്കം. അപ്പൊ ഇതിന് ഉദാഹരണമായിട്ടാണ് സ്വപ്നവും പറയുന്നത്. സ്വപ്നത്തിന് ഇത് വളരെ വ്യക്തമാണ്. സ്വപ്നത്തിലുണ്ടായിരുന്നത് ഒരു സ്വപ്നദൃഷ്ടാവ് ദൃക്ക്. അവിടെ എന്താണ്? അവിടെയുണ്ടൊരു പ്രതിഭ. സ്വപ്നത്തിന്റെ ആനയും കുതിരയൊക്കെ കുറിച്ചുള്ള അറിവ്. അവിടെയുള്ളൊരു വിഷയം ആനയും കുതിരയും എന്നാ സ്വപ്നത്തിനുണ്ട്. ഇതെല്ലാം ആരുടെ സൃഷ്ടി? സ്വപ്നത്തിലെ ദൃക്കിന്റെ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രതിഭ, അവിടുത്തെ ആനയും കുതിരയും ഇതെല്ലാം ആ ദൃക്കിൽ നിന്ന് അന്യമല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ദൃക്കിൽ നിന്ന് അന്യമല്ല. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കണം, അതൊന്നും ദൃക്കിൽ നിന്ന് അന്യമല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ല, സ്വപ്നത്തിനും ഒരു അറിവുണ്ട്, ആനയെക്കുറിച്ചും കുതിരയെക്കുറിച്ചും ഒക്കെ ഉള്ള അറിവുണ്ട്. ആ അറിവിൽ നിന്ന് അന്യമല്ല എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ആ വിജ്ഞാനവാദികൾ അതാ പറയുന്നു, അവര് ദൃക്കിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ദൃക്കില്ല. ഭൗതികം ശാസ്ത്രം പോലെയാണ്. ഭൗതിക ശാസ്ത്രം എന്താണ്? ദൃക്കിനെ അംഗീകരിക്കുന്നില്ല. ദൃക്കിനെ അവരെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അവര് ചോദിക്കുന്ന ദൃക്കിനെന്താ തെളിവ്? നിങ്ങളുടെ എന്താ തെളിവുള്ളത്? ഭൗതികശാസ്ത്രം പരമാവധി അംഗീകരിക്കുന്നതിനാണ്, എന്തിനാണ് അംഗീകരിക്കുന്നത്? അറിവ്, അറിവിനെ അംഗീകരിക്കും. അതവരംഗീകരിക്കുന്നുണ്ട് അറിവ്. കേട്ടില്ല. ദൃക്ക് അതല്ലേ ഇപ്പൊ പറഞ്ഞത്? ദൃക്കിനെ കുറിച്ച് തെളിവെന്തെന്ന് അവർ ചോദിക്കും. പ്രതിഭ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. അതിനാണ് പ്രതിഭ എന്ന് പറയുന്നത്. അതിനെ ആർക്കും നിഷേധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും അനുഭവം എന്ത്? അനുഭവത്തിനാണ് ഈ പ്രതിഭ എന്ന് പറയുന്നത്. അതിനാർക്കും നിഷേധിക്കാൻ പറ്റും. അപ്പോ അതിനെ ഭൗതികശാസ്ത്രം അംഗീകരിക്കും. അതിന്റെ പിന്നിൽ എന്താണ് മാറ്റമില്ലാത്ത ഒരു ദൃക്കെന്ന് പറയുന്നത് ഭൗതികശാസ്ത്രത്തിൽ അവർ പറയാൻ തെളിവില്ല. ആസമ്യ അറിവ് അവർ പറയും. അറിവ് അത് ഞങ്ങൾ അംഗീകരിക്കും. അത് ആർക്കും അംഗീകരിക്കാൻ വയ്യ. അപ്പൊ അവരുടെ ഭൗതികശാസ്ത്രത്തിൽ തെളിവ് ഏത്? അത് പൊതുവായിട്ട് അങ്ങനെയാണല്ലോ. തെളിവെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതെല്ലാത്തിനും നമ്മൾ അറിയണമല്ലോ. ഈ പറയുന്നതെല്ലാം എന്താണ്? നമ്മുടെ അറിവാണ്. നമ്മളും പറയുന്നത് ദൃക്കൊണ്ടെന്ന് പറയുന്നു, നമ്മുടെ അറിവാണ്. പക്ഷെ ഒരു ഒരു വിഷയത്തെ എടുത്തു കഴിഞ്ഞാൽ അറിവിനെ ആശ്രയിച്ച് തെളിവ് ചിലതിനുണ്ടാവും, ചിലതിനെന്ത് വരും? അറിവിനെ ആശ്രയിച്ച് തെളിവ് ഇല്ലാതെ വരും. അവിടെയാണ് പ്രശ്നം. തെളിവുണ്ടെങ്കിൽ കുഴപ്പം. ഈനാം ബേച്ചി എന്ന് പറയും. ഈനാം ബേച്ചി എന്ന് പറയുമ്പോൾ നമുക്കൊരു അറിവുണ്ട് അല്ലേ? പക്ഷെ ഈനാം ബേച്ചിക്ക് തെളിവുണ്ടാവും. അതാണ് വ്യത്യാസം. നമ്മള് കാണുന്നു. അതങ്ങനെയാണ്. അറിവിന് വെച്ചാ തെളിവ് നമുക്ക് ബോധ്യം വരണം. അങ്ങനെ ഒരു തെളിവില്ലെങ്കിൽ അങ്ങനെയാണ്. അറിവിന് തർക്കമുള്ള കാര്യമുണ്ട്. എല്ലാവർക്കും അറിവുണ്ട്. എല്ലാവർക്കും എന്തുണ്ട്? അറിവുണ്ട്. കാര്യത്തിൽ ആരും തർക്കിക്കുന്നില്ല. അറിവ് ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ തെളിവിന്റെ കാര്യത്തിലാണ് തർക്കം. തെളിവുണ്ടോ ഇല്ലയോ? ഹൈഡ്രജൻ ഓക്സിജൻ എന്നൊക്കെ പറയുന്നതിന് എന്താണ്? തെളിയിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അതിന് തെളിവുണ്ട്. അറിവിന്റെ കാര്യത്തിൽ തർക്കമില്ലല്ലോ, തെളിവിന്റെ കാര്യത്തിലാ തർക്കമുണ്ട്. അപ്പൊ ഒരാൾ ഒരു തെളിവില്ലാതെ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ല, ആരും അംഗീകരിക്കില്ല. അപ്പൊ അറിവുണ്ടോ ഇല്ലേ എന്നുള്ളത് അല്ല വിഷയം ഇവിടെ. എന്തിനാണ് വിഷയം? തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അതാണ് ഇവിടുത്തെ വിഷയം. അറിവിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അറിവിന് നമ്മൾ തെളിവാരോട് ചോദിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എല്ലാവർക്കും അതുണ്ട്, നമ്മുടെ അനുഭവം. അതിന് വേറെ തെളിവിന്റെ ആവശ്യമില്ല. പക്ഷെ അനുഭവത്തിന്റെ പിന്നിൽ ഒരെതിർക്കുണ്ടെന്ന് പറയുമ്പോൾ എന്താ തെളിവ് എന്നീ പോയി. അപ്പൊ അദ്വൈതി പിന്നെ എങ്ങനെയാ പറയുന്നത്? അങ്ങനെ ഒരു ദൃക്കമുണ്ടെന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത്? അങ്ങനെ അദ്വൈതി പറയുന്നത് ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇപ്പൊ ഈ വിശദീകരിക്കുന്ന മുഴുവൻ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. യുക്തി പറയുകയാണ്. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്താണ്? ഉണർന്നു കഴിഞ്ഞ അപ്പോ ഉണർവിൽ അല്ല, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുകൊണ്ടപ്പോ സ്വപ്നത്തിലുണ്ടായിരുന്ന ആനയും കുതിരയെല്ലാം പോയി, സ്വപ്നത്തിലുണ്ടായിരുന്ന അതിനെ കുറിച്ചുള്ള അറിവും പോയി. ഇത് രണ്ടും പോയതിനു ശേഷം അവിടെ എന്ത് ശേഷിച്ചു? സ്വപ്നം കണ്ടവൻ, അവനാണ് തിരക്ക്. ഇതാണ് യുക്തി. അവനാണിപ്പോ വീണ്ടും ഇവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ അറിയുന്നു. ഇവിടെയും ഇവനെന്തുണ്ട്? ഈ വിഷയങ്ങളുടെ അനുഭവമുണ്ട്. അപ്പോ ഇവിടെയും വിഷയമുണ്ട്, അനുഭവമുണ്ട്, അതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരു ദൃക്കുണ്ടെന്നുള്ളതാണ്. ഇത് യുക്തിയിലാണ് പറയുന്നത് അദ്വൈതി ഇങ്ങനെ ഒന്നുണ്ട്. അപ്പോ ഭൗതികശാസ്ത്രത്തെ സംബന്ധിച്ച് യുക്തി പോരാ, പിന്നെയോ തെളിവ് വേണം. തെളിവ് വേണം. അറിവിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നിങ്ങൾ പറയുന്ന ഇതിന്റെ പിന്നിലുള്ള ദൃക്കിലെന്താണ് തെളിവ്? നിങ്ങൾ യുക്തി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അങ്ങനെ നിത്യമായ വേണം. കാരണം നമ്മുടെ ഈ അനുഭവം, നമ്മുടെ അറിവ് നിത്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സ്വപ്നത്തിലെ അറിവ് ഇപ്പൊ ഇല്ല, ഇവിടത്തെ അറിവ് സ്വപ്നത്തിലും ഇല്ല. അപ്പൊ അറിവ് നശിച്ചു പോകുന്നതാണെന്നുള്ള നമുക്ക് വ്യക്തമാണ്. ഇന്നലത്തെ അറിവ് ഇന്നില്ല. ഓരോ അറിവ് നമ്മൾ സമ്പാദിക്കുന്നു, എന്തെല്ലാം അറിവ് നമുക്കുണ്ടായി, എല്ലാം നശിച്ചുപോയി. ചിലതൊക്കെ കുറച്ച് ഓർമ്മ ഉണ്ട്, പലതും ഓർമ്മയില്ല. അപ്പൊ അറിവ് ഉണ്ടായി നശിക്കുന്നു എന്നുള്ള നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. പക്ഷേ അദ്വൈതി എന്താ പറയുന്നത്? ഉണ്ടായി നശിക്കാത്ത ഒരറിവ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ്. അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ആണോ? പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുന്നു? യുക്തി, ആ യുക്തിയാണ് ഈ പറഞ്ഞത്, സ്വപ്നവും ജാഗ്രത എന്ന് പറയും. ഇനി ഇതിന് ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന വേറൊരു മറുപടി. നിങ്ങൾ സ്വപ്നം കണ്ടു അല്ലേ, ഉണർന്നു വന്ന് ഇതുമൊക്കെ അനുഭവിക്കുന്നു. ഇവിടെ രണ്ട് സ്ഥലത്തും ശരിക്കും ഉണ്ടായിരുന്ന എന്താണ്? നിങ്ങളെ പറയുന്നതാണ്. അല്ലാതെ നിങ്ങളീ പറയുന്ന പോലെ അവിടെ നിത്യമായ ഒരു അറിവൊന്നും ഇല്ല. നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്വപ്നം കണ്ട് ഉണർന്നു വന്നപ്പോഴും എന്തുണ്ട്? നിങ്ങളുടെ ബ്രെയിൻ ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ കാണുന്നു. അപ്പൊ അവിടെ നിത്യമായിരുന്ന എന്താണ്? അത് നശിച്ചുപോയ എന്തെങ്കിലും ഉണ്ടാകും? പക്ഷെ അങ്ങനെ പറയുന്നിടത്ത് വേറെ തകരാറുള്ളത്, അങ്ങനെ പറയുന്നിടത്ത് അവർക്ക് ഭൗതികശാസ്ത്രത്തിനും മറുപടി പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്താണ് ബ്രെയിന് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും, ഈ അറിവ്, ഇപ്പൊ ഈ നമുക്കുണ്ടായിരിക്കുന്ന അറിവ് ബ്രെയിനിൽ നിന്നുണ്ടായി എന്ന് പറയേണ്ടി വരും. ഈ അറിവ് എങ്ങനെ? അതിനുത്തരം ഭൗതികശാസ്ത്രത്തിന് എന്താ? അതാ ബ്രെയിനിൽ നിന്ന് എങ്ങനെ ഈ അറിവുണ്ടായി? അത് സാറിന് പറയുന്ന പഴയ വ്യക്തിയാണ്. ബോധം അതിന്റെ സ്വഭാവം വേറെയാണ്. ബ്രെയിൻ എന്ന് പറയുന്ന ജഡവസ്തുവാണ്. അപ്പൊ ആ ജഡവസ്തുവിൽ നിന്ന് അങ്ങനെ ഈ ബോധം ഉണ്ടായി എന്ന് പറയുന്ന പഴയ ചോദ്യം ചോദി. അതിനുത്തരം കിട്ടാത്തതുകൊണ്ട് ബ്രെയിൻ എന്ന് പറയുന്ന അതിനെ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രെയിനാണ് നിത്യം എന്നൊക്കെ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? ബ്രെയിനിൽ നിന്ന് ബോധം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് സമാനം പറയും. അത് പറയാത്തടത്തോളം കാലം അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ പിന്നെ അദ്വൈതിയുടെ വ്യക്തി അനുസരിച്ച് എന്ത് പറയേണ്ടി വരും? പിന്നിൽ ദൃക്കൊണ്ട് എന്ന് പറയേണ്ടി വരും. അദ്വൈതി പിന്നെ ഇത് രണ്ടുപേരും നമ്മൾ തർക്കിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. അദ്വൈതിയും ഭൗതികശാസ്ത്രം കൂടെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇത്രയും പറയാൻ പറ്റും. നിങ്ങളുടെ സിദ്ധാന്തം നിങ്ങൾക്ക്, ഞങ്ങളുടെ സിദ്ധാന്തം ഞങ്ങൾക്ക്. നമുക്ക് രണ്ടുപേർക്കും കൈ കൊടുക്കാതെ പിരിയാം. കൈ കൊടുത്ത് പിരിയാൻ പറ്റില്ല. കൈ കൊടുക്കാതെ പിരിയാം. നിങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തവുമായിട്ട് പോവുക, ഞങ്ങള് ഞങ്ങളുടെ സിദ്ധാന്തമായിട്ട്. അതിന് ഭൗതികശാസ്ത്രം പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നിപ്പോ നടക്കുന്ന കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ബ്രെയിനിൽ നിന്ന് എങ്ങനെ ബോധം ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ്. എന്നാണ് പറയുന്നത്? ബ്രെയിനിൽ നിന്ന് ബോധം എങ്ങനെ, എവിടെ ഇരിക്കുന്നു എന്നല്ല, ബ്രെയിനിൽ നിന്ന് ബോധം എങ്ങനെ ഉണ്ടാകും, അവിടെ എന്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളത്, എന്തവിടെ സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കുമെന്നാണ്. അതുവരെ എന്തായാലും ഈ ഇതിങ്ങനെയൊക്കെ തന്നെ മുമ്പോട്ട് പോകും. അപ്പോ അദ്വൈതിയുടെ യുക്തി പറയുന്നത് ദൃക്കെന്ന് പറയുന്ന ഒന്നുണ്ടായാൽ മാത്രമേ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന ഈ മൂന്ന് അവസ്ഥകളും എന്താണ് ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റും. അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ മൂന്ന് അവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ഒരാൾ വേണം. മൂന്നവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ഒരാൾ വേണം. അതാണ് ദൃക്. അതാണ് സാക്ഷി. മൂന്നവസ്ഥകൾ ഭൗതികശാസ്ത്രം പറയും. ഈ മൂന്നവസ്ഥകളും മാറാതെ നിൽക്കുന്ന ഒരാളുണ്ട്. ആരാണോ? ബ്രെയിനുണ്ട്. എന്തിനാ നിങ്ങളുടെ ദൃക്ക് അതിന്റെ ആവശ്യം? അപ്പോ അടുത്ത ചോദ്യം വരും, ശരി എന്നാ ഈ ബോധമൊക്കെ ബ്രെയിനിൽ നിന്ന് എങ്ങനെ ഉണ്ടായി പറയും? അത് പറയാൻ പറ്റില്ല. എന്നാ പിന്നെ സാറിന് മരണം തന്നെ. നമ്മളെ ബ്രെയിൻ സ്റ്റം എന്ന് പറഞ്ഞു, അത് അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു, ചത്തുപോയി. പിന്നെ ബോധമുണ്ട്. അപ്പൊ അവിടെ അദ്വൈതി എന്ത് പറയും? അദ്വൈതി പറയുന്നത് ഈ ദൃക്ക്, ദൃക്കെന്ന് പറയുന്നത് എന്താണ്? ദൃക്കിനെ ആശ്രയിച്ചല്ലേ ബോധം ഉണ്ടാകുന്നു. ദൃക്കിനെ ആശ്രയിച്ച് ബോധം ഉണ്ടാകുന്നതിന് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഉപകരണം വേണം. ഏതുപോലെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പ്രകാശം ഉണ്ടാവണമെങ്കിൽ ബൾബ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഈ ബൾബ് കേടായാൽ എന്ത് സംഭവിക്കും? പ്രകാശം വരില്ല. അതുപോലെ തന്നെ ബ്രെയിൻ കേടാകുന്നതാണ്. കേടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് വരില്ല? ദൃക്കിൽ നിന്ന് ബോധം ബ്രെയിനിലൂടെ ഉണ്ടാകത്തില്ല. അതാണ് നിങ്ങൾ പറയുന്നത് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ബ്രെയിൻ അവിടെ നിൽക്കും. വൈദ്യുതി ഇല്ല, വൈദ്യുതി പോകുമ്പോ പിന്നെ ആ പ്രകാശിക്കുന്ന സ്ഥാനത്തുണ്ടല്ലോ ഫിലമെന്റ്. ഫിലമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നാ പിന്നെ അവിടെ ഇല്ല, അവിടെ പിന്നെ വൈദ്യുതി ഇല്ല. ഫിലമെന്റ് പൊട്ടിപ്പോയി കഴിഞ്ഞ അതുവരെ ആ ഫിലമെന്റ് ഇവിടെ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നു, അതങ്ങ് കരിഞ്ഞു പോയി, പിന്നെ അവിടെ ഒന്നുമില്ല വൈദ്യുതി. വൈദ്യുതി പിന്നെ വേറെ എല്ലായിടത്തും ഉണ്ടല്ലോ വൈദ്യുതി, അതിന്റെ അകത്ത് ആ നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേരുന്ന ആ കണക്ഷനങ്ങൾ പിന്നെ അവിടെ. അതുപോലെയാണ് ഈ ബ്രെയിന്, ആ ബ്രെയിനിന് തകരാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബോധം അതുവഴി പുറത്തു വരത്തില്ല. ബോധമുണ്ട് അവിടെ, അതിന്റെ പിന്നിലുണ്ട്. അതുണ്ട്, നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ട്. ശരീരത്തിൽ മുഴുവൻ അതെന്ന് വെച്ചാൽ ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന വൈദ്യുതി, നമ്മുടെ ബാഹ്യമായ വൈദ്യുതിയല്ല, അടിച്ച ചത്തുവും ഇതെങ്ങനെയല്ല. ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്ത് വരുന്നു, ബ്രെയിനിലൊക്കെ വരുന്നുണ്ട്. കാരണം വൈദ്യുതി പ്രവാഹം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോയാണ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയാണ് വൈദ്യുതി പ്രവാഹം എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്, സർവസ്ഥലത്തും ഇലക്ട്രോൺസ് ഉണ്ട്, നമ്മുടെ ബ്രെയിനിലും ഉണ്ട്. അതിന്റെ ഫ്ലോയോ അതിന്റെ അകത്തുണ്ടെങ്കിൽ അവിടെയും വൈദ്യുതി കാണും. വൈദ്യുതി ഇല്ലാത്തൊരു സ്ഥലമില്ല, നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ കാറ്റ് വീശുന്നു, ഇതിൽ വൈദ്യുതി ഉണ്ട്, എന്തുകൊണ്ട്, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട് അവിടെ, എല്ലായിടത്തും ഉണ്ട്, ഈ മേശയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഇവിടെയൊക്കെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ട്, എല്ലായിടത്തും വൈദ്യുതി ഉണ്ട്. പക്ഷേ നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നിശ്ചലമായിരിക്കുന്ന ഒന്നല്ല, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് വൈദ്യുതി എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്കറിയാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ അങ്ങ് നശിച്ചു. അതുപോലെയാണ് അദ്വൈതി പറയുന്ന സമാധാനം. ഭൗതികശാസ്ത്രത്തിൽ പറയുന്ന സമാധാനം എന്താണ്, ബ്രെയിനിൽ നടക്കുന്ന എന്തോ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ബോധം ഉണ്ടായത്. ബ്രെയിനിന് കേടുവന്നു, അതിന്റെ പ്രവർത്തനം നിലച്ചു, നിലച്ചു കഴിഞ്ഞപ്പോൾ ബോധം ഉണ്ടാവുന്നില്ല. അതിനൊരു സോഴ്സ്, ബോധത്തിന് സോഴ്സ് ബ്രെയിനിന് അപ്പുറം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറം വേറൊരു സോഴ്സ് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലോകത്ത് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരായി. നിങ്ങളിതൊക്കെ പഠിച്ചിട്ട് ആരെങ്കിലും പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇന്നത്തെ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് എന്താണോ സയൻസിന്റെ കാഴ്ചപ്പാടാണ്, ഞങ്ങളീ പറയുന്ന എന്തിന്റെ കാഴ്ചപ്പാട്, തത്വചിന്തയുടെ ആത്മീയ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇത് തന്നെ അത് അതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചിരത്തില്ല. രണ്ടും രണ്ടാണ്, ആത്മീയ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് വേറെ, ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് വേറെ എന്ന് തന്നെ പറയും. ചില മേഖലകളിൽ, എല്ലായിടത്തും അല്ല. കാരണം ശാസ്ത്രത്തിനും ഫിലോസഫി വേണം. ഫിലോസഫിയെ അങ്ങനെ ശാസ്ത്രം തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഫിലോസഫി ഓഫ് ഫിസിക്സ്, ഫിലോസഫി ഓഫ് കെമിസ്ട്രി, അങ്ങനെ ഓരോന്നിനും ഫിലോസഫിയുണ്ട്. ശാസ്ത്രം തന്നെ കൃത്യമായി സയന്റിഫിക്കായി ഒരു കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വരുമ്പോൾ തന്നെ ഫിലോസഫിക്കലായിട്ട് സയൻസ് തന്നെ വ്യാഖ്യാനിക്കും. അപ്പൊ സയൻസിനെപ്പോഴും ഫിലോസഫിയുടെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മളീ പറയുന്ന ഫിലോസഫി അല്ല, അതിനെ സയന്റിഫിക് ഫിലോസഫി എന്ന് പറയും. അത് നമ്മുടെ ഈ പറയുന്ന ഫിലോസഫി അല്ല. അത് വേദാന്തം എന്ന് പറഞ്ഞ ഈ അദ്വൈതത്തിനോ, അദ്വൈതത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാ